രാമശബ്ദം നമ്മൾ പഠിച്ചതനുസരിച്ച് രാമശബ്ദത്തിൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക രാമശബ്ദത്തിനെ, അല്ലെങ്കിൽ രാമശബ്ദത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം നമ്മൾ പഠിച്ചതനുസരിച്ച്? അതാണ് ഒന്ന്, നമ്മൾ പഠിച്ചതനുസരിച്ച്, പഠിക്കാത്ത പറയുന്നത് പഠിച്ചതനുസരിച്ച് രാമശബ്ദം സുബന്ധമാണ്. പിന്നെ ശരി, സുബന്ധമാകുന്നതിന് എന്താ കാരണം? സുപ്പ് പ്രത്യയം വന്നതുകൊണ്ട്. സുപ്പ് പ്രത്യയത്തെ വിരിച്ച സൂത്രം ഞാപ്രാതിപതിക പ്രത്യേക പരശ്ച, സുപ്പിനെ വിരിച്ച സൂത്രം സൂജസ്. അപ്പൊ രാമശബ്ദത്തിൽ നിന്ന് സുപ്പ് പ്രത്യയങ്ങൾ വന്നെന്നും അത് സുബന്ധമെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കി? അത് പരത്തിൽ വന്നു, അന്ത്യത്തിൽ വന്നു. പിന്നെ എന്ത് മനസ്സിലാക്കി രാമശബ്ദത്തിൽ നിന്ന്? അതിന് ഒന്ന് മനസ്സിലാക്കി, അതിൻ്റെ പരത്തിൽ അത് സുപ്പ് വന്നു, സുപ്പ് അന്ത്യത്തിലാണ്, ആ പരത്തിൽ വന്നു, അതെല്ലാം മനസ്സിലാക്കി. പിന്നെ എന്ത് മനസ്സിലാക്കി? നാമപദമാണെന്ന് എവിടെ പഠിച്ച്? എങ്ങനെ? എങ്ങനെ? ഈ സുബന്ധം വന്നതുകൊണ്ട് ലിംഗമോ വചനമോ മനസ്സിലാക്കാം. പിന്നെന്ത് പഠിച്ചു? എന്ത് പഠിച്ചു? രാമശബ്ദത്തിൽ നിന്ന് വേറെ എന്ത് പഠിച്ചു എന്നറിയത്തില്ല. ഈ 21 രൂപങ്ങൾ രാമശബ്ദത്തിനുണ്ടെന്ന് പഠിച്ചു, ശരിയാണ്. പിന്നെ എന്ത് പഠിച്ചു? ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നുള്ള പഠിച്ചു. ഏകവചനം എന്ന് അങ്ങനെ മനസ്സിലാക്കി. സൂത്രം ഏതാണ്? ബഹുഷ് ബഹുവചനം, അത് പഠിച്ചു. രാമശബ്ദത്തിന് ഏകവചനം, ദ്വിവചനം, ബഹുവചന രൂപങ്ങളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്ത് പഠിച്ചു? രാമശബ്ദത്തിന് പുല്ലിംഗം ആണെന്നുള്ളത് പഠിച്ചോ? ലിംഗാധികാരം എവിടെ എന്ത് ലിംഗം വരും എന്ന് നമ്മൾ പഠിച്ചോ? അതിന്റെ സൂത്രങ്ങളനുസരിച്ച് പഠിച്ചില്ല, നമുക്കറിയാം. പോട്ടെ, പിന്നെ എന്ത് പഠിച്ചു? രാമഹ, രാമശബ്ദത്തിൽ വേറെ എന്ത് പഠിച്ചു? എങ്ങനെ? അകാരാന്ത ശബ്ദമാണെന്ന് പഠിച്ചു, ശരിയാണ്. അത് അകാരാന്തമെന്ന് നമ്മൾ മനസ്സിലാക്കി. രാമശബ്ദം അകാരാന്തമാണ്. പിന്നെ എന്ത് മനസ്സിലാക്കി? വിഭക്തികൾ ചേർന്നത് കൊണ്ട് ഭിന്ന ഭിന്ന അർത്ഥം തന്നതാണ്. വിഭക്തികൾ അന്ത്യത്തിൽ ഒന്ന് ചേർന്നത് കൊണ്ട് രാമശബ്ദം ഭിന്ന ഭിന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. രാമേന, അത് നമ്മൾ മനസ്സിലാക്കി. ഭിന്ന ഭിന്ന വിഭക്തികളിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതും മനസ്സിലാക്കി. പിന്നെ എന്ത് മനസ്സിലാക്കി? പ്രാതിപതിക രാമശബ്ദത്തിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി എന്നാണ്? എങ്ങനെ? എങ്ങനെ? അർത്ഥവത്തായ ശബ്ദമായതുകൊണ്ടാണോ പ്രാതിപസഞ്ജ വന്നത്? രാമശബ്ദത്തിനെ കുറിച്ച് നമ്മൾ പിന്നെ എന്ത് മനസ്സിലാക്കി? രാമഹ എന്നുള്ള ശബ്ദം കേട്ടത് അധാതുവാണ്, അത് ശരി. അത് പദമാണെന്ന് മനസ്സിലാക്കി. അതൊരു പ്രധാന കാര്യമാണ്, അതൊരു പദമാണ്. ഏത് സൂത്രപ്രധാനം? സുത്തിംഗന്ധം പദം. എന്നാലും പ്രധാനമായ വിഷയത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. പ്രധാനമായ വിഷയത്തിലേക്ക് വരുന്നില്ല, അത് പറയാനാണ് ഞാൻ ചോദിക്കുന്നത്. രാമശബ്ദം കേട്ടപ്പം പ്രധാനമായി ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? അതായിരുന്നു ആദ്യം പറയേണ്ടത്. അത് പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, സമ്മതിച്ചു. പക്ഷെ ഏറ്റവും പ്രധാനമായ വിഷയം വിട്ടുപോയിരിക്കുന്നു. ഇവരെ പറഞ്ഞതിലൊന്നും തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ശരിയല്ലേ. അതൊക്കെ രാമശബ്ദത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാമശബ്ദത്തെക്കുറിച്ച് പറയുന്നില്ല. ഇതുവരെ പഠിച്ചത് എന്താണ് പറഞ്ഞത്? അതൊക്കെ സിമ്പിളായ കാര്യങ്ങളല്ലേ. ഞാൻ വ്യാകരണം പഠിക്കണം, വ്യാകരണത്തിൽ എന്ത് പഠിച്ചു എന്നുള്ളതാണ്. എന്നെവിടെ പഠിച്ചു? കർത്താവാണെന്നും കർമ്മം. എങ്ങനെ എങ്ങനെ? കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് പോട്ടെ, സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലേ, ഇനി അല്ലാന്ന് പറയാൻ പറ്റില്ല. അത് പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ. അതെ, അത് ശരിയാണ്. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അതൊരു വാചകമാണ്, അത് ശരിയാണ്. പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വിടുന്നു. വികാരി ശബ്ദമാണ്, ശരിയാണ്. പിന്നെ രാമഹൻ പറയുമ്പോൾ രാമഹൻ ഉള്ളത് ശബ്ദത്തെ സൂചിപ്പിക്കാം, അതിന്റെ അർത്ഥത്തെ സൂചിപ്പിക്കാം. അതൊക്കെ ശരിയാണ്, അതൊക്കെ പൊതുവായ. ഞാൻ ചോദിക്കുന്ന വ്യാകരണത്തെ സംബന്ധിച്ച്. കാരകം നമ്മൾ ഇതുവരെ പഠിച്ചില്ലല്ലോ. നമ്മൾ ശബ്ദസിദ്ധിയാണ് പഠിച്ചത്, മറ്റതിലേക്ക് ഇനി പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ. അവിടെ എന്താണ് ഏറ്റവും മുഖ്യമായി പഠിച്ചത്? ശരിയാണ്, വ്യുത്പന്ന ശബ്ദമാണ്, അത് മനസ്സിലായി. പക്ഷെ നമ്മൾ ഓരോ ശബ്ദത്തിന്റെയും ഏതൊക്കെയാണ് രൂഢം, ഏതൊക്കെയാണ് വ്യുത്പത്തി, അത് നമ്മൾ വിശദമായി പഠിച്ചില്ലാതെ പഠിക്കണമെങ്കിൽ പിന്നെ കൃദന്തത്തിൽ പോകണം. അതിലത്രയും വിശദമായിട്ട് വന്നു. രാമ എന്ന് പറയുന്ന ശബ്ദത്തെ കേൾക്കുമ്പോൾ അതിൽ നമ്മൾ വിശേഷിച്ച് മനസ്സിലാക്കി എന്താണ് കാര്യം. നിങ്ങൾ പറഞ്ഞുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്നുള്ളതല്ലേ എന്ന് തോന്നുന്ന അത്രയും സ്നേഹകരമായ കാര്യം. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നാമപദമാണ്, അതിന് നമുക്ക് ദുഃസിദ്ധാന്തം തോന്നി പഠിക്കണമെന്നില്ല. അത് തന്നെ, അതൊന്നും നമുക്ക് ലഘുസിദ്ധാന്തം തോന്നി പഠിക്കാതെ എന്ന് പറയാൻ പറ്റും. ലഘുസിദ്ധാന്ത കൗമുദിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ രാമശബ്ദത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷത, അത് ശരി. അത് ശരി, അതൊക്കെ പൊതുവായ കാര്യങ്ങൾ വിശേഷിച്ച് മനസ്സിലാക്കണം. വ്യാകരണം എന്ന് പറയേണ്ടതൊക്കെയുള്ള വ്യാകരണ പഠനം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യം. എന്നാ സർവശബ്ദത്തിൽ ആയിക്കോട്ടെ, അതിനെന്ത് പഠിച്ചു? സർവശബ്ദമായിക്കോട്ടെ, രാമശബ്ദം വേണമെന്നില്ല. രാമശബ്ദമോ അത് നമ്മൾ വ്യാകരണത്തിൽ നിന്ന് മാത്രം പഠിക്കുന്ന കാര്യമാണ്. എന്താണ് രാമശബ്ദത്തിൽ ഒരു പ്രാതിപദികം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് വേറെ എവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ? അതിൽ നിന്നാണ്. ആര് പറഞ്ഞു? പറഞ്ഞായിരുന്നു. അത് ഞാൻ ഈ കണ്ണാടി വയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കുന്നില്ല. ഇതിന് മാറ്റിയിട്ടിരിക്കുക. പ്രാതിപതികമാണെന്ന് പറഞ്ഞോ? ഞാൻ കേട്ടില്ല, ഞാൻ കേൾക്കണ്ടേ? നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിൽ പറഞ്ഞാൽ ഞാൻ കേൾക്കും. പ്രാതിപതികമാണെന്നുള്ളതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കും. എന്താണ്? പരത്തിൽ പ്രത്യയം. ഒരു ശബ്ദത്തിൽ നിന്ന് നമ്മൾ ഇവിടെ വ്യാകരണത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഷഡ്ലിംഗത്തിൽ പഠിച്ച എന്താണ്? ഒരു പ്രാതിപദികം, അതിന്റെ പരത്തിലൊരു പ്രത്യയം, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ആ ശബ്ദം. ഒരു പ്രാതിപദികവും പ്രത്യയവും കൂടി ചേരുന്നതാണ് രാമശബ്ദം. ഇത് തന്നെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യമാണ്. അതാണ് അതിൽ നമ്മൾ പ്രാതിപദികത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കി, പ്രത്യയത്തെക്കുറിച്ചും ചിലത് മനസ്സിലാക്കി. പ്രാതിപദികത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? അർത്ഥവത് അധാതുരപ്രതിയും പിന്നെ പിന്നെ എന്ത് മനസ്സിലാക്കി? അതിന് അംഗം, അത് പരത്തിൽ വരുന്ന പ്രത്യയം അനുസരിച്ച് അതിനെന്ത് പറയും? അംഗം എന്ന് പറയും. പിന്നെ എന്ത് പറയും? ആ അത് ഉപയോഗിക്കുന്നില്ല, നേരിട്ടത് ഉപയോഗിക്കാൻ പാടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാതിപദികത്തെ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാ കേവല പ്രകൃതി പ്രയോക്തവ്യ. പിന്നെ എന്ത്? പ്രാതിപദികത്തിന്റെ പരത്തിലാണ് പ്രത്യയം വരുന്നത്. സാധാരണ ചിലടത്ത് പൂർവ്വത്തിലും വരും. അതിന് നമ്മൾ പഠിക്കും. ലിംഗവചനങ്ങളെല്ലാം അതെല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ല, പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ലിംഗത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചില്ലല്ലോ. ആ പ്രാതിപദികത്തിന്റെ അർത്ഥഭേദങ്ങൾ വരാം. അർത്ഥവത്താണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാതിപത്തിന് അർത്ഥം വരാമെന്ന് പറഞ്ഞു. പിന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? ഒരു ശബ്ദത്തെ സംബന്ധിച്ച് രാമശബ്ദം പോലുള്ള ശബ്ദങ്ങളെ നമ്മളിപ്പോൾ പഠിച്ച സുബന്ധത്തെ സംബന്ധിച്ച് അതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് പ്രാതിപദികവും പ്രത്യയവും. ഇനി പ്രത്യയത്തിനെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചത്? അതിന് വിഭക്തിയും സംജ്ഞയുണ്ട്. അതുകൊണ്ട് ലിംഗവചനങ്ങൾ സൂചിപ്പിക്കാം. ലിംഗവചനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചോ? ലിംഗത്തെ കുറിച്ച് പഠിച്ചോ? ആ അത് വചനമല്ലേ, അത് ലിംഗമാണ്. ഏകവചനം എന്ന് പറയുന്ന ലിംഗമാണ്. ീപ്പുട്ടാപ്പ് വന്നുകഴിഞ്ഞാൽ സ്ത്രീലിംഗമാകും, അത് പഠിച്ചു. പരത്തിൽ വരുന്ന പ്രത്യയങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന് ഏകവചനം, ദ്വിവചനം, ബഹുവചനം, സപ്ഞയുണ്ട്. പിന്നെ വേറെ എന്തുണ്ട്? പ്രഥമ, ദ്വിതീയ, തൃതീയ. ഏതാണ് സൂത്രം? സൂത്രമില്ല. വ്യക്തി സംജ്ഞയുണ്ട്. ഇതൊക്കെ പഠിച്ചു. അപ്പോ ഈ 21 വിഭക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചു, പ്രാതിപദികത്തെ കുറിച്ച് പഠിച്ചു, ആ വിഭക്തികൾക്കുള്ള വചനങ്ങളെ കുറിച്ച് പഠിച്ചു, പിന്നെ അതിന്റെ വിവിധ സ്വപ്നങ്ങളെ കുറിച്ച് പഠിച്ചു. സ്ത്രീലിംഗത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ചില പ്രത്യയങ്ങൾ വന്നാൽ സ്ത്രീലിംഗമാകും, അങ്ങനെയൊക്കെ മനസ്സിലാക്കി. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പഠിക്കാത്തത് ഈ പ്രത്യയങ്ങളെ സംബന്ധിച്ച് എന്താണ്? അതെ, പഠിക്കാത്ത എന്താണെന്ന് അറിയണമല്ലോ. പഠിച്ചതെല്ലാം മനസ്സിലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചില്ല. ഏതാണ്? കാരക പ്രത്യയം എന്ന് വെച്ചാൽ എല്ലാ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പ്രയാസപ്പെടും. എളുപ്പത്തിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ അതല്ല ഈ പറയുന്ന 21 വിഭക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കാതെ പോയൊരു കാര്യം. എന്നാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അതിന്റെ അർത്ഥം പഠിച്ചിട്ടില്ല. സിമ്പിളായ കാര്യമല്ല. സോ ജസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം പഠിച്ചില്ല. അത് എങ്ങനെയാണ് ഒരു പ്രകൃതിയോട് ചേർത്ത് ഒരു ശബ്ദത്തെ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. ഒരു പ്രകൃതിയും പ്രത്യയവും കൂടി ചേർന്ന് ശബ്ദം ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. അതിന്റെ അർത്ഥം പഠിച്ചോ? ഇല്ല. അപ്പോ ഇപ്പൊ രാമശബ്ദം, രാമ, നമ്മളതിനെ പിരിക്കുന്നു. രാമ പ്ലസ് സു, ഇതിനെന്ത് പറയും? നിങ്ങളിതുവരെ പഠിച്ചതനുസരിച്ച് ഇതിനെന്ത് പറയും? രാമ പ്ലസ് സു. എളുപ്പത്തിൽ രാമ, അതിന് രാമഹ എന്ന് പറഞ്ഞാൽ പോരെ. പ്രഥമ ഏകോപനത്തിൽ ഞാൻ പറയുന്ന അങ്ങനെയല്ല. രാമ പ്ലസ് സു ആ ഇതിനെന്താ പറയുന്നത്? എളുപ്പത്തിൽ. അത് അതിലും എളുപ്പത്തിൽ എന്ത് പറയും നമ്മൾ പഠിച്ചതനുസരിച്ച്? അങ്ങനെ എനിക്ക് തന്നെ പറയാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുകൂടെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കുന്നു. അത് ശരി, എളുപ്പത്തിൽ നമ്മളിതുവരെ പഠിച്ചത് ഇപ്പൊ എത്ര ക്ലാസ്സായി, അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇതിനെന്ത് പറയും? രാമ അസുഖന്നിരിക്കുന്നതിനെന്ത് പറയും? അതിന് ഇത്രയും ക്ലാസ്സിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ ഇതുവരെയുള്ള എല്ലാം കൂടെ ക്ലാസ്സും കൂടെ ചേർത്തിട്ട് ഇതിനെന്ത് പറയും? രാമ സു അതിനും ഒരു ക്ലാസിന്റെ ആവശ്യമുള്ളൂ. ഇത് മുഴുവൻ ക്ലാസ് എങ്ങനെ പദസംസ്കാരമെന്ന് പറയാം? ശരിയായ ഉത്തരമാണ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞ അതിനൊരു ക്ലാസ് മതിയല്ലോ. എല്ലാ ക്ലാസ്സും പദസംസ്കാരമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്, അത് കറക്റ്റാണ് ആ പറഞ്ഞത്. അങ്ങനെ കുറച്ചുകൂടി ഒന്ന് പദസംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവാത്ത, എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ എന്ത് പറയും? എങ്ങനെ വ്യുത്പത്തി എന്ന് പറയാം. ശരിയാണ്, വ്യുത്പത്തി എന്ന് പറയുന്നതും അതിൻ്റെ ഒരു പ്രധാനമായ കാര്യം തന്നെയാണ്. ഇനി അതൊന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ എന്ത് പറയും? അത് പദസംസ്കാരം എന്ന് പറഞ്ഞല്ലോ. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞോ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് വ്യാകരണമെന്ന്. വ്യുത്പത്തിന്നും പറയും, വ്യാക്രിയന്റെ വ്യുത്പാദ്യന്തേ എന്ന് പറയുന്നതാണ്. ഇപ്പൊ രാമഹ എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ രാമ സു എന്ന് മാറ്റുന്നതാണ് എന്ത്? വ്യാകരണം. ഇത് മാത്രമല്ല, പിന്നെ നമ്മൾ അതിലെന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അതിനെ മലയാളത്തിൽ പറയും എന്താണ്? വ്യാകരിക്കുക എന്ന് പറയും, വ്യാകരിപ്പ് എന്ന് പറയും അല്ലേ മലയാളത്തിലെ. വ്യാകരിക്കുക എന്ന് പറയും, ഏറൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കും. ഭാഷയുടെ വ്യാകരിപ്പെന്ന് പറയും മലയാളത്തിൽ. വ്യാകരണം വ്യുത്പത്തി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് ഇവിടെ മുതൽ നമ്മൾ തുടങ്ങിയ അവിടെ മുതലാണ് രാമ സു. ഇതാണ് അതിൻ്റെ നമ്മൾ മനസ്സിലായി. അതിനു മുമ്പ് രാമശബ്ദത്തിൽ എന്തൊക്കെ വ്യാകരണം വന്നു നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ തുടങ്ങിയത് രാമ സു, അതതിൻ്റെ വ്യാകരണമാണ്. പിന്നെ എന്തെല്ലാം അവിടെ സംഭവിച്ചു അതെല്ലാം എന്താണ്? വ്യാകരണം. അപ്പോ ആ വ്യാകരണത്തിന്റെ ഭാഗമാണെന്ത്? ഏറ്റവും പ്രധാനമാണ് ഈ പ്രകൃതി പ്രത്യയങ്ങളെ വിവേചിക്കുക. ഒരു ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ സർവഹ എന്ന് വന്നു കഴിഞ്ഞാൽ സർവ എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രകൃതി, സു എന്ന് പറയുന്നതാണ് പ്രത്യയം എന്നിങ്ങനെ മനസ്സിലാക്കുന്നതാണെന്ത്? ശബ്ദത്തിന്റെ വ്യാകരണം. അത് ഈ സംസ്കൃത ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ഈ അഭ്യാസം നടക്കുന്നത് പദങ്ങളിലാണ്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് പദ സംസ്കാരം, പദവ്യുത്പത്തി എന്ന് പറയുന്നത്. അതിനാണ് കൂടുതൽ പ്രാധാന്യം. ഈ സൂത്രങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പദങ്ങളുടെ വ്യുത്പത്തിക്കാണ്, പദത്തിന്റെ വ്യാകരണത്തിനാണ്. അതിന് നമ്മളിപ്പോൾ പദത്തെ സംബന്ധിച്ച് 21 വിഭക്തികൾ പരത്തി വരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, അത് എവിടെ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇതിനോട് ചേർന്ന് പഠിക്കേണ്ട ഒന്നാണ് ഈ 21 പ്രത്യയങ്ങളുടെ അർത്ഥം. അതിനോട് ചേർന്ന് വരേണ്ടതാണ്. എന്നുവെച്ചാൽ വിഭക്തിയുടെ അർത്ഥം നിങ്ങളുടെ വസ്തുവത്തി വരുന്ന എവിടെയാണ്? വിഭക്തിയർത്ഥം നൂറ്റി 167 പേജിൽ ഈ പുസ്തകമാണെങ്കിൽ അത് വിഭക്തിയർത്ഥ വിഭക്തിയർത്ഥ പ്രക്രിയ എന്ന് പറയും. ഇതിനാണ് പറയുന്നത് കാരക പ്രക്രിയ എന്ന് പറയുന്ന ഇതാണ് വിഭക്ത പ്രക്രിയ എന്ന് പറയും. പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ ഇതിനു മുമ്പ് പലതും വന്നു. പൂർവകൃതന്തം, ഉത്തരകൃതന്തം, തിങ്ങന്തം. അപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ എന്തുകൊണ്ട് നേരെ ഇങ്ങോട്ട് ചാടിയെന്നുള്ളതാണ്. വ്യക്തികളെ പഠിച്ചതിന് ശേഷം വിഭക്തി അർത്ഥത്തിലേക്ക് എന്താ വരാൻ കാരണം? എന്തെങ്കിലും അതിസാമർഥ്യത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണോ? ആണോ? പിന്നെ അതായത് ലഘുസിദ്ധാന്തമോതി എന്ന് പറയുന്നത് സിദ്ധാന്ത കൗമുദിയെ ഉപജീവിച്ചെഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോ സിദ്ധാന്തമോതിയിൽ ഇതാ കർമ്മം. വ്യക്തികളെ പഠിച്ചതിന് ശേഷം പിന്നെ എന്താണ് ഭക്തി അർത്ഥങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിനൊരു യോജിപ്പുണ്ട്. സൂജസ് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കുക, അതോട് ചേർന്ന് തന്നെ എന്താണ് അതിൻ്റെ അർത്ഥങ്ങളെയും മനസ്സിലാക്കുക. സിദ്ധാന്തത്തിൽ അതിൻ്റെ ഇടയ്ക്ക് സ്ത്രീ പ്രത്യപ്രകടനം എന്ന് പറയുന്ന ഒന്ന് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ സിദ്ധാന്തമോതിയിൽ നമുക്ക് സ്ത്രീ പ്രത്യപ്രകടനം വളരെ കുറച്ചേ ഉള്ളൂ. കാരക പ്രക്രിയയും ആവശ്യത്തിനില്ല. സിദ്ധാന്തമോതി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് അത്യാവശ്യം വേണ്ടതെല്ലാം ഇവിടെയില്ല, അത്രയുമില്ല. ഇത് പോരാ, ഇതിൽ കൊടുത്തിട്ടുള്ള പോരാ. അപ്പോൾ ആ ക്രമത്തിലാണ് സിദ്ധാന്തമോതി എഴുതിയ ആള് എന്ന് പറയുന്നത് ഒരു അസാമാന്യ പ്രതിഭാശാലിയായിരുന്നു. വ്യാകരണത്തിൻ്റെ പൂർണ്ണതയെ ഉൾക്കൊണ്ട ഒരാളായിരുന്നു. അത്ര വലിയൊരു പ്രതിഭാശാലിയൊന്നുമല്ല വരദരാജ പണ്ഡിതർ. അത് അദ്ദേഹം പല സ്ഥലത്തും അല്ലെങ്കിൽ അതിനത്ര വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അദ്ദേഹം പണ്ഡിതനാണോ അല്ലെന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. എന്തായാലും ഭട്ടോജി ദീക്ഷിതരുടെ ആ ക്രമം എന്ന് പറയുന്നത് അതങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനെ തള്ളിയിട്ട് അതിനെ ഉപജീവിച്ചൊരു പുസ്തകം എഴുതുമ്പം വേറൊരു ക്രമം എന്ന് പറയുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമില്ല. കാരണം അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. വിഭക്തി കഴിഞ്ഞ് മറ്റ് വിഭക്തിയുടെ അർത്ഥം പഠിക്കുക എന്ന് പറയുമ്പോൾ പ്രയോജനമുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത് പഠിക്കുന്ന വിഭക്തി അർത്ഥമാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കാനും എളുപ്പമുണ്ട്. പഴയ സൂത്രങ്ങൾ അതിൽ ആദ്യം പറയുന്നത് പ്രഥമാ വിഭക്തി. പ്രഥമ എന്ന് പറയുന്നത് ഏതാണ്? പലരും പല അഭിപ്രായം പറയുന്നു. ചെല്ലു പറയുന്നു സു എന്ന്, ചെല്ലു പറയുന്നു സു ഓജസ് എന്ന്. പ്രഥമ എന്ന് പറയുമ്പോൾ സു ഔ ജസ് മൂന്നും പറയുന്നു, ഒന്ന് മാത്രം പറഞ്ഞാൽ പോരെ. ഇപ്പോ ആ പ്രഥമയുടെ അർത്ഥം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമേ പറയാം, ഈ പ്രഥമയുടെ അർത്ഥം എന്തെന്ന് പറയുന്നതിന് വേണ്ടി ഈ സൂത്രം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സൂത്രം എന്താണോ പ്രാതിപദികാർത്ഥ ലിംഗ പരിമാണ വചനമാത്രേ പ്രഥമ. നിയതോ ഉപസ്ഥിതികഃ പ്രാതിപദികാർത്ഥഃ മാത്രശബ്ദസ്യ പ്രത്യേകം യോഗഃ പ്രാതിപദികാർത്ഥമാത്രേ ലിംഗമാത്രാദ്യാധിക്യേ പരിമാണമാത്രേ സംഖ്യാമാത്രേ ച പ്രഥമാ സ്യാത്. പ്രാതിപദികാർത്ഥമാത്രേ ഉച്ചൈഹി നീചൈഹി കൃഷ്ണ ശ്രീ ജ്ഞാനം ലിംഗമാത്രേ തടഃ തടി തടം പരിമാണമാത്രേ ദ്രോണോ ദ്രീഹി വചനം സംഖ്യ ഏകഃ ദ്വൗ ബഹവഃ. അപ്പോൾ ഈ സൂത്രം എന്ന് പറയുന്നത് പ്രഥമ വിഭക്തിയുടെ അർത്ഥത്തെ പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും എഴുതിയിരിക്കുന്നത്. ഈ ഒരു സൂത്രത്തെ സംബന്ധിച്ച് തന്നെ വ്യാകരണത്തിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂത്രത്തിന്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. പ്രാതിപദികാർത്ഥ വിചാരം എന്ന് പറഞ്ഞ ക്രോഡപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏ പറയുന്നത് നമ്മളിന്ന് പറയുന്നില്ലേ ആർട്ടിക്കിൾ, അതിനാണ് പഴയകാലത്ത് ക്രോഡപത്രം എന്ന് പറയുന്നത്. ഒരുപാട് ക്രോഡപത്രങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ. അതെന്താണെന്ന് പിന്നെ പറയാം. പക്ഷെ ഇത് ഇത്രയൊന്നും പഠിത്തമില്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. നിങ്ങളിൽ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം, വിശേഷിച്ച് മലയാളികൾക്ക് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് അതെന്ന് പ്രഥമയ്ക്ക് അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഈ പറയുന്നത്. മലയാളത്തിലാണ് എൻ്റെ സിമ്പിളായി പറഞ്ഞത്. ഇപ്പൊ പ്രഥമയുടെ അർത്ഥം എന്താണ്? അതെന്ന് പ്രഥമയ്ക്ക് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത്? എങ്ങനെ എന്ന് പറഞ്ഞാ പോരാ? അത് നല്ല ബോധമുള്ള ആൾ എഴുതിയതാ. പ്രഥമാഭക്തിയുടെ അർത്ഥം പറഞ്ഞാണ് അതെന്ന് പ്രഥമയ്ക്ക് അർത്ഥം. ബാക്കി പോട്ടെ, വിഭക്തി കൊണ്ട് അർത്ഥം മാറില്ല. ആ അതാണ് കറക്റ്റ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാതിപദികത്തിന്റെ അർത്ഥമാണ് പ്രഥമയ്ക്ക്. അതെന്ന് പറഞ്ഞ എന്തിനെ? രാമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? രാമൻ. ഇപ്പൊ പ്രഥമാഭക്തിയുടെ അർത്ഥം വരുന്നത് പ്രാതിപദികത്തിന്റെ അർത്ഥത്തിലാണ്. ഇത്രയും ഇനി മനസ്സിലാക്കാമുള്ളൂ. പക്ഷെ അത് ഈ സൂത്രത്തിലൂടെ മനസ്സിലാക്കാൻ പോയാൽ വേർക്കും ചിലർക്ക് കുളരും പനിയും എല്ലാം വരും. വേർത്ത് കഴിഞ്ഞാൽ തല തോർത്തിയില്ലെങ്കിൽ പനി വരത്തില്ല, അതൊക്കെ സംഭവിക്കും. ശരിക്കും ഇതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ കാര്യം ഇത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രാതിപദികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രമേ പ്രഥമ. ഇത് അതെന്ന് പ്രഥമയ്ക്ക് അർത്ഥം എന്നുള്ള അർത്ഥം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഓ ഇതെനിക്ക് മനസ്സിലായല്ലോ എന്ന് വിചാരിക്കും. അത് മനസ്സിലില്ലെങ്കിൽ പ്രയാസപ്പെടും. അതുകൊണ്ട് അതാദ്യം മനസ്സിലിരിക്കണം. പ്രാതിപദികത്തിന്റെ അർത്ഥമാണ് പ്രഥമയുടെ. അപ്പൊ ഇവിടെ പറയുന്നു നോക്കുക, പ്രാതിപദികാർത്ഥത്തെ ആദ്യം വ്യാഖ്യാനിക്കണം. എന്താണോ നിയത ഉപസ്ഥിതിക പ്രാതിപദികാർത്ഥ. ഈ സൂത്രത്തെ പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ വ്യാഖ്യാനം എങ്ങനെയാണ്? എന്താണ് നിയത? നിയത ഉപസ്ഥിതിർ യസ്യ. അതെന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിച്ചതെന്നുള്ളതൊക്കെ പിന്നീട് പറയും. അതാണ് പ്രാതിപദിക അർത്ഥം. നിയതമായ ഉപസ്ഥിതി ഏതർത്ഥത്തിനാണോ ഉള്ളത് ആ അർത്ഥമാണെന്ത്? നിയത ഉപസ്ഥിതിക. നിയത ഉപസ്ഥിതി യസ്യ അർത്ഥസ്യ എന്ന് പറയുമ്പോൾ എന്ത് സമാസം? ബഹുവ്രീഹി. യസ്യ വരുമ്പോൾ ഓർത്തോണ ബഹുവ്രീഹിയാണ്. നമ്മൾ ഇനി അടുത്ത് പഠിക്കും. നിയത ഉപസ്ഥിതി യസ്യ അർത്ഥസ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോ രാമ എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് എന്താ അർത്ഥമാണ് തോന്നുന്നത്? രാമൻ എന്ന് പറയുന്ന വ്യക്തി, പ്രസിദ്ധനായ രാമൻ, ദശരഥ പുത്രനായ രാമൻ, അതാണ് നമുക്ക് തോന്നുന്നത്. ഇന്ന് അത് ആൾക്കാരുടെ പേരായിട്ടുണ്ട്. അത് പോട്ടെ, ശരി. അത് ഇന്ന് കേട്ടപ്പോ, ഇന്നലെയാണ് ഇത് കേട്ടിരുന്നെങ്കിലോ, നാളെയാണെങ്കിലോ, എപ്പോ കേട്ടുകഴിഞ്ഞാലും ഏത് സമയത്ത് കേട്ടുകഴിഞ്ഞാലും അർത്ഥത്തിന് മാറ്റം ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? നിയതമാണ് അതിന്റെ ജ്ഞാനം, ആ അർത്ഥത്തിന്റെ ജ്ഞാനം. അതിന് മാറ്റം വരുന്നില്ല. എന്നുവെച്ചാൽ ഒരു പ്രാതിപദികം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രാതിപദികം കേൾക്കുമ്പോൾ ഏതർത്ഥമാണോ മാറ്റമില്ലാതെ എപ്പോഴും സ്ഫുരിക്കുന്നത് ആ അർത്ഥത്തിന് എന്ത് പറയും? പ്രാതിപദിക അർത്ഥം. അങ്ങനെ പറയും, അതിനെ പ്രാതിപദിക അർത്ഥം എന്ന് പറയാൻ പാടുള്ളു. ഒരു പ്രാതിപദികം ഉച്ചരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ നിശ്ചിതമായി തോന്നാത്ത ഒരർത്ഥം വന്നു കഴിഞ്ഞാൽ അത് പ്രാതിപദികാർത്ഥം അല്ല. ഇപ്പോ ജ്ഞാനം, അതിലെ പ്രാതിവിധി ഏതാണ്? ആ ശബ്ദം കേട്ട എന്റെ അർത്ഥം തോന്നുന്നു എപ്പോഴും. അപ്പൊ ജ്ഞാനശബ്ദത്തിന്റെ അർത്ഥം ഏതോ അറിവ്, അത് നിയത ഉപസ്ഥിതികമാണോ? അപ്പൊ അത് പ്രാതിപതിക അർത്ഥമാണോ? അറിവ് എന്ന് പറയുന്നത് പ്രാതിപതിക അർത്ഥമാണ്. പുഷ്പം, പുഷ്പശബ്ദം, അതായത് ഓരോരോ പ്രത്യേക അർത്ഥങ്ങളിൽ പ്രസിദ്ധമായിരിക്കുന്ന ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങളുടെ അർത്ഥങ്ങളെല്ലാം എന്താണ്? പ്രാതിപതിക അർത്ഥങ്ങളാണ് എന്ന് പറയാം. പൊതുവായി പറഞ്ഞ കാരണം അർത്ഥം മാറുന്നില്ല, അതാണ് പ്രാതിപതികം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? നിയത ഉപസ്ഥിതിക പ്രാതിപതിക അർത്ഥ. അപ്പൊ അത് മനസ്സിലായല്ലോ. അടുത്ത സൂത്രത്തിൽ പ്രാതിപതികാർത്ഥം ച ലിംഗം ച പരിമാണം ച വചനം ച പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചനം ഒരുമിച്ച് വരും വചനാനി ഏവ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥത്തിലാണ് അവിടെ മാത്ര എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചനാനി ഏവ പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രം സപ്തമിയിൽ മാത്രേ. അപ്പൊ പ്രഥമ ഇതിൽ മാത്രമേ വരാവൂ. ഏതൊക്കെ? പ്രാതിപതികാർത്ഥത്തെ കാണിക്കാൻ, ലിംഗത്തെ കാണിക്കാൻ, പരിമാണത്തെ കാണിക്കാൻ, വചനത്തെ കാണിക്കാൻ. മാത്ര ശബ്ദം ദ്വന്ദ്വത്തിന്റെ അവസാനം വന്നു. പ്രാതിപതികാർത്ഥ ലിംഗം ച പരിമാണം ച വചനം ച ദ്വന്ദ്വമാണ്. ദ്വന്ദ്വത്തിന്റെ അവസാനത്തിൽ മാത്ര ശബ്ദം വന്നുകൊണ്ട് മാത്രത്തെ ഓരോന്നിനോട് അന്വയിക്കണം. ദ്വന്ദ്വാന്തേ ശ്രൂയമാണം പദം പ്രത്യേകം അഭിസംബദ്ധ്യതേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെ? ഇവിടെ പഠിച്ചത്. ഇത് ദ്വന്ദ്വാന്തേ ശ്രൂയമാണം പദം പ്രത്യേകം അഭിസംബദ്ധ്യതേ. എവിടെ പഠിച്ചത്? അവിടെയല്ല, ഇവിടെ പഠിച്ചെന്ന് ഓർക്കണം. അതിന് സന്ദർഭം വന്നപ്പോ അവിടെയൊന്നും പഠിച്ചില്ല. അവിടെ എന്താ? ദ്വന്ദ്വാന്തത്തിലേത് പദം വന്നു? ദ്വന്ദ്വത്തെ എവിടെ പഠിച്ചത്? ശരിയാണ്, ദ്വന്ദ്വാന്തത്തിലേത് പദം വന്നു അവിടെ. അവിടെ പഠിച്ചു ദ്വന്ദ്വത്തിന്റെ അവസാനത്തിൽ അന്തശബ്ദം വന്നു. പല സ്ഥലത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരീരേന്ദ്രിയ വിഷയ ഭേദ, അവിടെ എന്തു പറഞ്ഞു? ശരീരഭേദ ഇന്ദ്രിയഭേദ വിഷയഭേദ, അങ്ങനെയെല്ലാം വരുന്നിടത്ത് പറഞ്ഞു. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? പ്രാതിപതികാർത്ഥ മാത്രത്തിൽ, ലിംഗമാത്രത്തിൽ, പരിമാണ മാത്രത്തിൽ, വചനമാത്രത്തിൽ പ്രഥമ. മാത്ര ശബ്ദത്തെ ചേർക്കുമ്പോൾ വരും. പക്ഷെ ഇവിടെ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയല്ല. എന്താണ് ഇത്? ഒരു ശബ്ദം മാത്രം. അതല്ലേ സപ്തമിയിൽ എന്തു വന്നു? മാത്രേ. ആ സ്വതന്ത്രമായിട്ട് മാത്ര ശബ്ദസ്യ പ്രത്യേകം യോഗ അടുത്ത് പറയുന്നു. മാത്ര ശബ്ദത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകം ഏകം പ്രതി ഓരോന്നിനോടും അന്വയിക്കുന്നു. യോഗം എന്ന് വെച്ചാൽ അന്വയിക്കുന്നു, അതിന്റെ അന്യം ഉണ്ടെന്നർത്ഥം. ഓരോന്നെന്ന് പറയുന്ന ഏത്? പ്രാതിപതികാർത്ഥം ഒറ്റപ്പദമാണ്. ലിംഗം പരിമാണം വചനം ഓരോന്നിനോടും അന്വയിക്കണം. അതടുത്ത് അതിന് വ്യാഖ്യാന ചേർന്നും പറയുന്നു. പ്രാതിപതികാർത്ഥ മാത്രേ, പ്രാതിപതികാർത്ഥ മാത്രേ. പിന്നെ ലിംഗമാത്രാദി ആധിക്യേ, ലിംഗമാത്രാദി ആധിക്യേ. ലിംഗമാത്രാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗമാത്രാദി, ലിംഗത്തോട് മാത്ര ശബ്ദം ചേർത്ത് പിന്നെ ആദി ആദി എന്ന് പറയുമ്പോൾ എങ്ങനെയെടുക്കും? ലിംഗം, പരിമാണം, വചനം എല്ലാം എടുക്കാമല്ലോ. അപ്പൊ ലിംഗമാത്രാദി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് അത് കഴിഞ്ഞു വരുന്ന എല്ലാത്തിനും എടുക്കും. ലിംഗം, പരിമാണം, വചനം മൂന്നിനെ എടുക്കാം. ലിംഗമാത്രാദി. പക്ഷേ ഇവിടെ അവസാനത്തെ അതിനങ്ങ് വിടണം, വചനത്തെ വിടണം. പിന്നെ ഏതിനെടുക്കണം? ലിംഗ, പരിമാണം രണ്ടിനോടും അന്വയിക്കണം. ലിംഗമാത്രം, പരിമാണം മാത്രം എന്ന്. എന്നിട്ട് ആധിക്യം കൂടി ചേർക്കണം. അപ്പോൾ ലിംഗമാത്ര ആധിക്യെ, പരിമാണമാത്ര ആധിക്യെന്ന് അർത്ഥം കിട്ടും. ഇപ്പൊ ലിംഗമാത്രാദി ആധിക്യെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിംഗമാത്ര ആധിക്യെ, പരിമാണമാത്ര ആധിക്യെ എന്ന് വരും. അത് കിട്ടും. ലിംഗമാത്ര ആധിക്യെ, പരിമാണ മാത്ര ആധിക്യെ. പിന്നെ വരുന്ന ഏതാണ്? വചനം. സൂത്രത്തിൽ വരുന്ന വചന ശബ്ദത്തിന്റെ അർത്ഥമാണ് എന്ത്? സംഖ്യ. വചനം എന്ന് പറഞ്ഞാൽ സംഖ്യ. അവിടെ ആധിക്യം എന്നുള്ള വേണ്ട, സംഖ്യ മാത്രേ. അത് ഇതിന്റെ വൃത്തിയിൽ വന്ന ഒരു പെശകാണ്. പുസ്തകങ്ങളിലൊക്കെ അങ്ങനെയാണ് പാഠം, പക്ഷെ അത് ശരിയല്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ സംസ്കൃതത്തിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ശരിയാവത്തില്ല. ലിംഗമാത്ര ആധിക്യേ, സംഖ്യ മാത്രേ എന്ന് മതി. ഇടയ്ക്കുള്ള ആ ഭാഗം ആവശ്യമുള്ളതല്ല. ഏതാണോ പരിമാണം മാത്രം, അതിന്റെ ആവശ്യമുണ്ട്. കാരണം ലിംഗമാത്രാദി ആധിക്യം എന്ന് പറഞ്ഞപ്പോൾ ലിംഗത്തിന് മാത്രത്തിന് പിന്നെ ഒന്ന് ശേഷിക്കുന്ന ഏതാണ്? പരിമാണം. അത് പറയാനാണ് ആദി പറഞ്ഞത്. പിന്നെ വീണ്ടും പരിമാണം മാത്രം എന്ന് പറയേണ്ട കാര്യമില്ല. അതുമല്ല അവിടെ ആധിക്യം എന്ന് പറഞ്ഞതുമില്ല. അപ്പോൾ ലിംഗമാത്രാദി ആധിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലിംഗമാത്ര ആധിക്യെ, പരിമാണ മാത്ര ആധിക്യെ, കഴിഞ്ഞ് സംഖ്യ മാത്രമേ വേറെ, ഇവിടെ ആധിക്യമില്ല. അതൊക്കെ എന്താണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. പ്രഥമ. അപ്പോ ആദ്യത്തെ എന്താണ്? പ്രാതിപതികാർത്ഥം മാത്രേ പ്രഥമ. ഓരോന്നിനോട് അന്വയിക്കണം. പ്രാതിപതികാർത്ഥ മാത്രത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കേവല പ്രാതിപതികാർത്ഥത്തെ കാണിക്കാൻ പ്രഥമ. അടുത്തു പറയുന്നതാണ് ലിംഗമാത്ര ആധിക്യേ എന്ന് പറഞ്ഞാൽ പ്രാതിപതികാർത്ഥം പ്ലസ് ലിംഗം. അപ്പോഴെന്താകത്തുള്ളൂ? ലിംഗമാത്ര ആധിക്യമാകത്തുള്ളൂ. പ്രഥമ എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ എന്താണ്? പരിമാണ മാത്രാധിക്യെ പ്രഥമ എന്ന് പറഞ്ഞാൽ പ്രാതിപതിക അർത്ഥം പ്ലസ് പരിമാണം, പരിമാണ മാത്രം. ആധിക്യം എന്നുള്ളതിനാണ് നമ്മൾ പ്ലസ് ഇട്ടത്. പിന്നെ ആധിക്യം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ പ്രാതിപതികാർത്ഥ മാത്രം പ്ലസ് ലിംഗമാത്രം എന്തായി? പ്രഥമ. പ്രാതിപതികാർത്ഥം മാത്രം പ്ലസ് പരിമാണ മാത്രം പ്രഥമ. പിന്നെ സംഖ്യാമാത്രം. അവിടെ പ്രാതിപതികാർത്ഥം വേണ്ട, സംഖ്യാമാത്രേ പ്രഥമ. അപ്പോ ഏതെല്ലാം അർത്ഥത്തിൽ പ്രഥമാഭക്തി വരാം? ഒന്ന് പ്രാതിപതികാർത്ഥ മാത്രത്തിൽ, മറ്റൊന്ന് പ്രാതിപതികാർത്ഥം മാത്രേ പ്ലസ് ലിംഗമാത്രം പ്രഥമ വരാം. പിന്നെ പ്രാതിപതികാർത്ഥ മാത്രേ പ്ലസ് പരിമാണം മാത്രമേ പ്രഥമ. പിന്നെ അടുത്തത് സംഖ്യാമാത്രം. അപ്പൊ എത്ര അർത്ഥത്തിൽ വരാം? എത്ര എണ്ണമായി? നാലെണ്ണം. അങ്ങനെ മനസ്സിലാക്കണം. ആ വൃത്തിയിലുള്ള പരിമാണം മാത്രം എന്നുള്ള വേണ്ട. അതാണ് ഭട്ടോജി ദീക്ഷിതരും ഭരതരാജ പണ്ഡിതരും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും പണ്ഡിതന്മാരാണ്, പക്ഷേ അതുകൊണ്ടാണ് പറയുന്നത് കാശി ഗമന മാത്രേണ അന്നം ഭട്ടായതേ ദ്വിജ എന്ന് പറയത്തില്ല. അന്നംഭട്ടനെ കുറിച്ച് പറയും. കാശി പോയെന്ന് വിചാരിച്ച് എല്ലാ ദ്വിജന്മാരും അന്നംഭട്ടരാകത്തില്ല. അവിടെ പോയി കുളിച്ചിട്ട് വരുന്ന എത്രയോ ദ്വിജന്മാരുണ്ട്, അവരെല്ലാം അന്നംഭട്ടരാകും. അതുപോലെയാണ് ഭട്ടോദീക്ഷയുടെ കാര്യം. കാശിയിലിരുന്നു എന്ന് വിചാരിച്ച് ഭരതരാജ പണ്ഡിതർക്ക് അന്നംഭട്ടനാകാൻ പറ്റും ഇല്ല. അപ്പൊ ഇത് ഒരാളുടെ ക്ലാസ്സിലിരുന്ന് കേട്ട് നോട്ട് കുറിച്ച് പിന്നെ അക്കാരി ഒളിച്ചു വെച്ചിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കൂട്ടർ പോലെയാണ്. പേര് സ്വന്തം പുസ്തകത്തിൽ വരും. പഴയകാലത്ത് അങ്ങനെയായിരുന്നു. ഇക്കാലത്ത് അങ്ങനെയല്ല. ക്ലാസിന്റെ റെക്കോർഡിംഗ് കേട്ട് കുറിച്ചെടുത്തിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കും സ്വന്തം പേരുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചില സൃഷ്ടികളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഓ ഇത് ഇങ്ങനെ വന്നാണല്ലേ മനസ്സിലായിട്ടുണ്ട്. സ്വന്തം കുട്ടികളെ കണ്ടാ തന്തയ്ക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കും. ഇന്നത്തെ വിദ്യ അതാണ്. പണ്ടങ്ങനെയല്ല. ഇതുപോലെയുള്ള അന്നംഭട്ടരോ അല്ല, ആ അതെ, അന്നംഭട്ടനും പിന്നെ ഭട്ടോ ദക്ഷിണ പോലെയുള്ള വലിയ വലിയ വിദ്വാൻമാരുടെ, പ്രതിഭാശാലികളായ വിദ്വാൻമാർ ക്ലാസ്സിലെ ഏറ്റവും പിറകി പോയിരുന്നു കുറിച്ചുകൊണ്ടിരിക്കും. വളരെ വേഗത്തിൽ കുറിച്ചെടുത്തിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അവരുടെ പുസ്തകം വന്നു. വരദരാജപണ്ഡിതരെ കുറിച്ച് ഞാനങ്ങനെ പറയുന്നില്ല. പക്ഷേ സിദ്ധാന്തകൗമുദിയെ അനുസരിച്ച് പോകുമ്പോൾ ഇതിൽ പല പോരായ്മകളുമുണ്ട്. പല സൂത്രങ്ങളിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ്. സിദ്ധാന്തകൗമുദി എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ചോദിക്കും അതും പഠിക്കണമെന്ന്. ഇത് തന്നെ ഇങ്ങനെ ആയിരിക്കും. അപ്പോ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. എന്താണ്? പ്രാതിപതികാർത്ഥ മാത്രത്തിൽ പ്രഥമ, പിന്നെ പ്രാതിപതികാർത്ഥം മാത്രം പ്ലസ് ലിംഗമാത്രം പ്രഥമ, പ്രാതിപതികാർത്ഥം മാത്രം പ്ലസ് പരിമാണ മാത്രത്തിൽ പ്രഥമ, സംഖ്യ മാത്രത്തിൽ പ്രഥമ. ഇതിപ്പോ ഒരു വ്യാഖ്യാനമാണ് ഈ സൂത്രത്തിന്റെ. ഇതുപോലെയുള്ള പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഉദാഹരണം പറയുമ്പോൾ കാശികയിൽ ഇങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂത്രം അല്പം കുഴപ്പം പിടിച്ചാണ്. അപ്പോൾ കുഴപ്പം പിടിച്ച കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താൻ പോകുമ്പം വ്യാഖ്യാനങ്ങളും കുഴഞ്ഞു മറിഞ്ഞെല്ലാം പോകും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിരിക്കണം. എന്താണോ ഇത് പഠിക്കുമ്പോൾ അതൊന്ന് പ്രഥമയ്ക്ക് അർത്ഥം അത് മനസ്സിരിക്കണം. അപ്പൊ ആദ്യത്തേന് ഉദാഹരണം എന്താണ്? പ്രാതിപതികാർത്ഥം മാത്രേ. പക്ഷേ ഭട്ടോജി ദീക്ഷിതർ വളരെ ആലോചിച്ച് ചിന്തിച്ച് നിഷ്കർഷിച്ചാണ് എഴുതിയത്. വളരെ ചിന്തിച്ചിട്ടാണ്. അങ്ങനെ ചിന്തിക്കാൻ ഉള്ള കഴിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ആളാരുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തമതിക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. എന്താണ് എന്റെ പേര്? പ്രൗഢമനോരമ. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയും വലിയ സൂത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്താണ്? അർത്ഥേ പ്രഥമ, ഇത്രയും മതി. പ്രാതിപതികാലത്ത് ലിംഗപരിമാണ വചന മാത്രം ഒന്നും പറയണ്ട. പിന്നെ എന്താണ്? അർത്ഥേ പ്രഥമ. അതാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. എന്താണോ അതൊന്നും പ്രഥമയ്ക്ക് അർത്ഥം ചുരുക്കി പറഞ്ഞു. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര എളുപ്പമായി. കുറച്ചുകൂടി വാർത്തകാരം പറഞ്ഞാണ് തിങ് സമാനാധികരണേ പ്രഥമ. കുറച്ചുകൂടി എളുപ്പമാണ്. പ്രഥമ വളരെ എളുപ്പമാണ്. അതിന് പിന്നെ ഇത്രയൊക്കെ പറഞ്ഞ് വഷളാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ സൂത്രം അങ്ങനെ ആയിപ്പോയി. ഇത് പാണിനി ഇങ്ങനെ ചെയ്തതാണോ അതോ പാണിനിക്ക് മുമ്പ് ആരെങ്കിലും എഴുതിയ സൂത്രത്തെ പാണിനി എടുത്തു ചേർത്തതാണോ ഇത്രയും ക്ലിഷ്ടമായി കാര്യങ്ങളെ പറയേണ്ടി വന്നോ എന്നുള്ള കാര്യത്തിൽ വിദ്വാൻമാർക്ക് അഭിപ്രായ വ്യത്യാസമാണ്. എന്തായാലും പലയിടത്ത് വന്നവരും ഇങ്ങനെയുള്ള കുഴപ്പം പിടിച്ച കാര്യങ്ങളൊക്കെ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചാണ് ശരിയാക്കുന്നത്. വ്യാഖ്യാനിക്ക് ശരിയാക്കാൻ മുമ്പ് അത് അതിനും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. വാദവിവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും എല്ലാം ഉണ്ടാക്കും. അപ്പൊ സരളമായ കാര്യങ്ങൾ പറയേണ്ടിടത്ത് ചിലയിടത്ത് ക്ലിഷ്ടമായും പറയും. അങ്ങനെ ഒരു തകരാറുണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക്. അപ്പൊ പ്രാതിപദിക അർത്ഥം മാത്രത്തിന് ഉദാഹരണം കൊടുക്കുകയാണ്. ഉച്ചൈഹി നീച്ചൈഹി കൃഷ്ണ ശ്രീഹി ജ്ഞാനം ഇതൊക്കെ. ഇത് ഉച്ചൈഹി നീച്ചൈഹി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അവ്യയങ്ങളാണ്. ഉച്ചൈഹി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉച്ചത്തിൽ. നീചൈഹി എന്ന് പറഞ്ഞാൽ ഇത്. എവിടെയെങ്കിലും ഈ ശബ്ദത്തിന്റെ അർത്ഥത്തിന് മാറ്റം വരാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഉച്ചൈ എന്ന് പറയുന്ന ആ പ്രാതിപദികത്തിന്റെ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്തു വന്നത്? സു വന്നത്. നീചൈഹി എന്ന് പറയുന്ന ആ പ്രാതിപദിക അർത്ഥത്തെ കണക്കാക്കാനാണ് എന്താണോ സു വന്നത്. സു വന്നപ്പോ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചു? ഏതാ സൂത്രം ലോപിച്ചെന്ന് എനിക്കും അറിയാം. സൂത്രമാണ് അറിയാം. ആണോ? അവ്യാദ് ആപ്സുപഹ പ്രകാരം സുപ്പ് ലോപിച്ചു പോയി. അവ്യാദ് ആപ്സുപഹ പ്രകാരം സുപ്പ് ലോപിച്ചു. അപ്പൊ പിന്നെ ശേഷിച്ച എന്താണ്? ഉച്ചൈസ്. പിന്നെ എന്ത് സംഭവിച്ചു? ആണോ വന്നത്? അതാണോ വന്നത്? അനുബന്ധം വന്നു, പദസഞ്ജ വന്നു. ഏതാ എങ്ങനെ? അങ്ങനെയാണോ വന്നു? അനുബന്ധം വന്നു. പ്രത്യലോകേ പ്രത്യലക്ഷണം, പ്രത്യലോകേ പ്രത്യലക്ഷണം. പദസഞ്ജ വന്നു, സസജുഷോരു വന്നു, വിസർഗം വന്നു. അപ്പൊ ഇവിടെ സു വിധിച്ചുകൊണ്ട് എന്താ വിശേഷിച്ച് പ്രയോജനം ഉണ്ടായത്? പദസഞ്ജ കിട്ടി. പദസഞ്ജ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? പദസഞ്ജ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? എന്ത് സംഭവിക്കത്തില്ല? ഇവിടെ വിസ്തു വിസർഗം വരത്തില്ല. എന്താണ് സസജുഷുരുവിന്റെ പ്രതി? പദാന്തസ്യ. അപ്പൊ അവ്യയത്തിൽ നിന്ന് സുപ്പ് വിധിക്കുന്നതിന്റെ പ്രയോജനം മനസ്സിലായോ? ഇത് കൂടാതെ വേറെയും ഉണ്ട് പ്രയോജനം. ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതാണ്, ഉച്ചൈസ് നീചൈസ് എന്ന് പറയുന്നതിൽ നിന്ന് സുപ്പ് വിധിച്ചതുകൊണ്ട് ആ സുപ്പിന് ലോപം വന്നെങ്കിലും അവിടെ എന്ത് ചെയ്തു? ഇവിടെ പദസഞ്ജ കിട്ടി. പദസഞ്ജ കിട്ടിയുകൊണ്ട് ഋത്തു വിസർഗം വന്ന് ഉച്ചൈഹി നീചൈഹി എന്ന് പ്രയോഗിക്കാൻ പറ്റി. അതാണ് അതിന്റെ പ്രയോജനം. മനസ്സിലായോ? അതായത് ഇവിടെ ഉച്ചൈഹി ആ ശബ്ദത്തിനൊരർത്ഥമുണ്ട്. ഉച്ചൈസ് എന്ന് പറയുന്ന പ്രാതിപദികത്തിന് അതിനെങ്ങനെ പ്രാതിസന്ധി കിട്ടുന്നത്? അർത്ഥബുദ്ധാതുര പ്രാതിസന്ധി കിട്ടി. ഇതിനൊരർത്ഥമുണ്ട് അല്ലേ? അതിനൊരർത്ഥം ഉണ്ടായിരിക്കെ ആ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി വീണ്ടും പരത്തിലുള്ള ഒരു പ്രത്യയം അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ എന്താണ് പറയുന്നത്? പ്രാതിപദികത്തിന്റെ അർത്ഥത്തെ കാണിക്കാൻ പ്രഥമം ഒന്നൊന്നാണ്. ഉച്ചേഹി എന്ന് പറയുന്നത് പ്രാതിപദിക അർത്ഥത്തിന് ഉദാഹരണമാണ്. എന്തുകൊണ്ട്? പ്രാതിപദിക അർത്ഥത്തെ ഇതിനെ എന്തുകൊണ്ട് ഉദാഹരണമായിട്ട് കൊടുത്തു? പ്രാതിപദിക അർത്ഥം എന്നുള്ളതിന് ഉച്ചൈഹി നീചൈഹി രണ്ടെണ്ണത്തിന് എന്തുകൊണ്ട് ഉദാഹരണമായിട്ട് കൊടുത്തു? ഇതിന്റെ അർത്ഥത്തിന് മാറ്റം ഇല്ല. എവിടെ ഉപയോഗിച്ചാലും ഈ ശബ്ദത്തിന്റെ അർത്ഥത്തിന് മാറ്റമില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, നിയത ഉപസ്ഥിതിക പ്രാതിപദികാർത്ഥ. അപ്പോൾ ഉച്ചൈ ശബ്ദത്തിന്റെ അർത്ഥമാണ് പ്രാതിപദികാർത്ഥം. ആ അർത്ഥത്തെ കാണിക്കാനാണ് എന്ത് വന്നത്? സു വന്നു. അതിന്റെ ആവശ്യം എന്ത് വന്നു? ആ അതിന് കാരണം എന്താണ്? ആ പദം ന പ്രയുഞ്ചീത. പദമല്ലാത്ത ശബ്ദത്തെ ഭാഷയിൽ പ്രയോഗിക്കാൻ പാടില്ല. ഇത് പദമാകണമെങ്കിൽ എന്ത് വേണം? പ്രത്യയം വരണം. പ്രത്യയം വന്നാലേ ഇത് പദമാകത്തുള്ളൂ. അപ്പോ അതിനു വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞെന്താണ്? കേവല പ്രകൃതി എന്ന പ്രയോക്തവ്യ എന്നാ കേവല പ്രത്യേക, കേവല പ്രകൃതി പ്രയോഗിക്കാനും പാടില്ല. അപ്പോ അത് മാത്രമല്ല, ഉക്താർത്ഥാനം അപ്രയോഗ എന്നൊരു നിയമമുണ്ട്. ഉക്താർത്ഥാനം അപ്രയോഗ, അതായത് ഒരു ശബ്ദത്തിൻ്റെ ഒരർത്ഥം ഇന്നതാണ് അർത്ഥം. ഇപ്പൊ ഇവിടെ കൃഷ്ണശബ്ദം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ആ ശബ്ദത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടും എന്ന് വന്നു കഴിഞ്ഞാൽ ആ അർത്ഥത്തിന് വേണ്ടി വീണ്ടും അതിൽ ഒരു പ്രത്യേകം വരാൻ പാടില്ല, ഒന്ന് പ്രയോഗിക്കാൻ പാടില്ല. അത് പിന്നെ അനാവശ്യമാകത്തില്ലേ, പുനരുക്തി വരത്തില്ലേ. ഉക്തമായ അർത്ഥത്തെ വീണ്ടും പറഞ്ഞാൽ എന്തുവരും? പുനരുക്തി. ഇപ്പൊ കൃഷ്ണ ശബ്ദത്തിന്റെ അർത്ഥം നമുക്കറിയാം എന്നതാണ്, അവിടെ വീണ്ടും ഒരു പ്രത്യയത്തെ അതേ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുവരും? പുനരുക്തി. അതാണ് പറയുന്നത് ഉക്ത അർത്ഥാനം അപ്രയോഗ. ഉക്തമായ അർത്ഥത്തിന് വേണ്ടി തുടർന്ന് പ്രയോഗം പാടില്ല, ഇത് നിയമം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉച്ചൈ ശബ്ദത്തിന്റെ അർത്ഥം ആ ശബ്ദത്തിൽ നിന്ന് തന്നെ കിട്ടി, അതിനു വേണ്ടിയിട്ട് പരത്തിരിച്ച് വരാൻ പാടുണ്ടോ? ഇല്ല. അതാണ് സാമാന്യ നിയമം. പക്ഷെ ഇവിടെ വന്നു എന്തിനു വേണ്ടി? പദസാധുത്വാർത്ഥം, പദ സാധുത്വത്തിന് വേണ്ടി. ഉച്ചൈസ് എന്ന് പറയുന്നത് സാധുപദമല്ല, പ്രയോഗ അനർഹമാണത്, പ്രയോഗാർഹമായ പദമല്ല. സാധുപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗ അർഹമായ പദമാണ്, വ്യവഹാരത്തിൽ പ്രയോഗിക്കാൻ അർഹമായ പദത്തിനാണ് എന്ത് പറയുന്നത്? സാധുപദം. ഉച്ചൈസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒന്നല്ല. പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം? അത് സുബന്ധമായി ഉച്ചൈഹി എന്ന് മാറണം, സുബന്ധമാണ്. അതുകൊണ്ട് ഉക്താർത്ഥാനാം അപ്രയോഗ എന്നുള്ള നിയമം ഉണ്ടെങ്കിലും എന്താണ് അബദ്ധം ന പ്രയുഞ്ചീത എന്നുള്ള നിയമം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇവിടെ അതിനെ പദമാക്കി, പദമാക്കുന്നതിന് വേണ്ടി സുപ്തിംഗന്ധം പദം എന്നുള്ള നിയമം അനുസരിച്ച് ഇതിനെ സുബന്ധമാക്കി. അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ വ്യാകരണം എന്ന് ചിന്തിച്ചു നോക്കണം. പാണിനി എന്തെല്ലാം ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ഓരോ ശബ്ദങ്ങളുടെയും നിയമങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നത്? നിയമങ്ങൾ ഉണ്ടാക്കിയല്ല, നിയമങ്ങളെ കണ്ടെത്തിയത്. എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു, ഒരു പ്രാതിപതിയും അതിൽ നിന്ന് പ്രത്യയം, ആ പ്രത്യയത്തിന്റെ അർത്ഥം അത് ഏതൊക്കെ തരത്തിലാകാം, ഇവിടെ ആകാൻ പാടില്ല, ഇതെല്ലാം ചിന്തിച്ചിട്ടാണ്. പക്ഷെ അതിനുവേണ്ടി ഇത്രയും ക്ലിഷ്ടമായൊരു സൂത്രം വേണ്ടായിരുന്നു, അർത്ഥപ്രദവും മതിയായിരുന്നു. പക്ഷെ ആരോ അങ്ങനെ ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർക്കും അതിനെ ചുമക്കേണ്ടി വരും. ഇതിനാണ് എന്ത് പറയുന്നത്? പാരമ്പര്യം, സമ്പ്രദായം എന്നൊക്കെ പറയുന്നു. ഒരബദ്ധമാണ് സമ്പ്രദായത്തിൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർ അബദ്ധത്തെ ചുമന്നേ പറ്റൂ. സമ്പ്രദായവാദികൾക്ക് വരുന്നവർ ദോഷമതാണ്. സമ്പ്രദായത്തിൽ വരുന്ന നല്ലതിനെയും തലയിലെടുക്കേണ്ടി വരും, ദോഷത്തെയും എടുക്കേണ്ടി വരും. എന്താണ് അർത്ഥപ്രദമാണ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ലല്ലോ. ഇപ്പോഴേ എന്തിനാ വെറുതെ ചിന്തി? ഞാൻ പറഞ്ഞല്ലോ പനി പിടിക്കുന്ന സംഗതിയായിരുന്നു. നാളെയും വരണോ? കൂടുതൽ ചിന്തിച്ച് തലപുണ്ണാകുന്നു. എത്രയോ പുസ്തകം എഴുതിയ ഒരു സൂത്രമാണ്, ചാടിക്കേറിയ അഭിപ്രായങ്ങളൊന്നും പറയരുത്, പനി പിടിക്കും. ഏതിലെ? അപ്പോ ആ പാട്ടൊന്ന് പാടി, അവിയ പ്രകടനത്തിൽ ഏറ്റവും അവസാനം വന്ന പാട്ട്. എന്നും വേദി തഥവയം. അവന്റെ ബാക്കി വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഏത് വന്നാലും എന്ത് സംഭവിക്കും? സദൃശം തൃശുലിംഗേഷു സർവാസുജ വിഭക്തിഷു വചനേഷു സർവേഷു എന്നും വേദി തഥവ്യം. നേരത്തെ നമ്മൾ പഠിച്ചു, അതുകൊണ്ടാണ് അത് ഇതിനു മുമ്പ് പഠിച്ചത്. ഇവിടെ ആവശ്യം വരും. ഇവിടെ സുഖോത്പത്തിയുണ്ട്. അവിടെയാണ് ഭട്ടോജി ദീക്ഷിതരുടെ ബുദ്ധി എന്ന് പറയുന്ന അതാണ്. അപ്പോ പ്രാതിപദിക അർത്ഥമായി എന്തോന്ന് ഉച്ചൈ ശബ്ദത്തിന്റെ അർത്ഥം ആ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി സുഖന്നു. എന്തിനു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാലേ ചെയ്യുന്ന ഒരു ശബ്ദത്തിന് പദത്വം കിട്ടത്തുള്ളൂ. എന്നാലേ അത് സാധു ശബ്ദമാകത്തു എന്ന് പറഞ്ഞാലേ അത് പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ ഈ പറയുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. പറയാത്ത ഭാഗങ്ങളുടെ ഇപ്പം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഇത് വലിയ തലവേദന ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം ഇവിടെ നിന്ന് പോവുക. നീചഹി എന്ന് പറയുന്ന അതുപോലെയാണ്. നീചീസ് എന്ന് പറയുന്ന അബ്ദിയം, അതിന്റെ അർത്ഥം നീച എന്നുള്ളതാണ്. അർത്ഥത്തെ കാണിക്കാൻ സു വന്നു. സു വന്നു കഴിഞ്ഞാൽ പദസഞ്ജ കിട്ടി. ഈ പദസഞ്ജ കിട്ടിയപ്പോൾ നീചീസ് എന്നുള്ള എന്തായി? നീചഹി എന്നായി. പിന്നെ കൃഷ്ണ ശ്രീ ജ്ഞാനം. ഈ മൂന്ന് ശബ്ദവും ഇത് ഈ മൂന്ന് ശബ്ദങ്ങൾ കൊടുക്കുന്നതിനൊക്കെ പ്രത്യേക ഉള്ളിൽ പലതും കണ്ടുകൊണ്ടാണ് ഈ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. വെറുതെ അങ്ങ് കൊടുത്തതല്ല. നമ്മൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ശ്രീ കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നിശ്ചിതമായ അർത്ഥം ഉണ്ട്. ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്മി. നിശ്ചിതമായ അർത്ഥമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചിതമായ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ പ്രാതിപദിക ഏതാണ്? കൃഷ്ണ ശ്രീ ജ്ഞാന. ഇത് മൂന്നാണ് പ്രാതിപദിക. അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതിന് പ്രാതിപസ്യമുണ്ട്. അവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഈ ശബ്ദങ്ങളിൽ നിന്നെല്ലാം സുജസ്ഥിതി പ്രഥമ അമ്മൌട്ട് ശസ്തി ദ്വിതീയ ഇങ്ങനെ വന്നു എന്നാണ്. പക്ഷെ അവിടെ നമ്മൾ പഠിച്ചില്ല ഈ സു എന്തർത്ഥത്തിലാ വന്നത്. അത് നമ്മൾ പഠിച്ചില്ല. അതിവിടെ പറയാണ് ഈ സു വന്നത് ഏതർത്ഥത്തിൽ? പ്രാതിപദിക അർത്ഥത്തിൽ. എന്നുവെച്ചാൽ കൃഷ്ണ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഏതർത്ഥമാണോ എപ്പോഴും നമുക്ക് തോന്നുന്നത്, നമ്മൾ മനസ്സിലാക്കുന്ന ആ അർത്ഥത്തെ കാണിക്കാനാണ് സു മാത്രമേ ഉള്ളൂ. സു മൂന്നും വരുന്നത്. അതുപോലെ തന്നെ ശ്രീ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഏത് അർത്ഥമാണോ നമുക്ക് തോന്നുന്നത് ആ അർത്ഥത്തെ കാണിക്കാനാണ് സുവോജസ്. ജ്ഞാന എന്ന് കേൾക്കുമ്പോൾ ഏത് അർത്ഥമാണോ തോന്നുന്നത് ആ അർത്ഥത്തെ കാണിക്കാനാണ് സുവോജസ് വരുന്നത്. അതിന് സുവിന്റെ ഉദാഹരണമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്കറിയാം. കൃഷ്ണ ബാക്കി എങ്ങനെയാണ്? കൃഷ്ണ കൃഷ്ണ ശ്രീ ജ്ഞാനം അത് നമുക്കറിയാം. അപ്പോ ഇവിടെ എന്താണ് പ്രാതിപദികത്തിന്റെ അർത്ഥം? അതിൽ കൂടിയ അർത്ഥമൊന്നും സുപരത്തിൽ വന്നാൽ കിട്ടത്തില്ല. അപ്പൊ പ്രാതിപദികത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശബ്ദം കേൾക്കുമ്പോൾ ഏതർത്ഥമാണോ നമ്മുടെ ഉള്ളിലെപ്പോഴും തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശബ്ദത്തിന് ഒന്നിൽ കൂടുതൽ അർത്ഥം വരാമോ? കുഴപ്പമൊന്നുമില്ല. ഒരർത്ഥം തന്നെ വരണമെന്നില്ല. എന്താണ് പ്രാതിപദിക അർത്ഥത്തെക്കുറിച്ച് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്ന് വ്യക്തി, ജാതി, ലിംഗം, സംഖ്യ, കാരകം, പഞ്ചകം പ്രാതിപദികാർത്ഥ. ഒരു മുഖ്യമായ സിദ്ധാന്തമാണ്. പ്രാതിപദികത്തിന് അഞ്ചർത്ഥങ്ങൾ വരാം. ഏതൊക്കെയാണ്? വ്യക്തി, ജാതി, ലിംഗം, സംഖ്യ, കാരണം. ഇതെല്ലാം പ്രാതിപദ്യത്തിന്റെ അർത്ഥം വരാം. ഈ ഇത്രയും അർത്ഥങ്ങൾ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതിനെ കാണിക്കാൻ വേണ്ടി എന്തുവരും? പ്രഥമം വരും. പക്ഷേ ഈ അർത്ഥങ്ങളെല്ലാം നിയത ഉപസ്ഥിതികമായിരിക്കണം. എന്നുവെച്ചാൽ ഈ അർത്ഥങ്ങൾക്കൊക്കെ ഒന്നും ഒരിക്കലും മാറ്റം പെടാൻ പാടില്ല. ഉദാഹരണമായിട്ട് അതിൽ നിന്ന് നമുക്ക് ലിംഗത്തെ എടുക്കാം. ഇപ്പോ കൃഷ്ണ ശബ്ദത്തിന്റെ ലിംഗം എപ്പോഴും എന്താണ്? അതുകൊണ്ട് അത് പ്രാതിപദിക അർത്ഥമാണ്. കേവല ശബ്ദത്തിന്റെ അർത്ഥം മാത്രമല്ല, ലിംഗം എന്ന് പറയുന്നതും പ്രാതിപതിക അർത്ഥമാണ്. കാരണം അതിനൊരിക്കലും മാറ്റമില്ല. എപ്പോഴും കൃഷ്ണശബ്ദം കേട്ടുകഴിഞ്ഞാൽ വസുദേവ പുത്രനായ കൃഷ്ണൻ എന്ന് പ്രത്യേകം എടുക്കണം. അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഗോവന്ദന കൃഷ്ണൻ എന്ന് പേരുണ്ടെന്ന് വിചാരിച്ച് അത് ശരിയാകത്തില്ല. വസുദേവ പുത്രനായ കൃഷ്ണൻ തന്നെ എടുക്കണം. അതാണ് ഇവിടുത്തെ പ്രാതിപതികത്തിന്റെ അർത്ഥം. ആ പ്രാതിപതിക അർത്ഥം എന്ന് പറയുന്നത് നിയത ഉപസ്ഥിതികമാണ്. ആ പുല്ലിംഗം എന്ന് പറയുന്നതോ നിയത ഉപസ്ഥിതി. അതുകൊണ്ട് അതെല്ലാം പ്രാതിപതിക അർത്ഥമാണ്. അതുപോലെ തന്നെ ശ്രീ എന്ന് പറയുന്നിടത്ത് ലക്ഷ്മി, മഹാലക്ഷ്മിയാണ് ശ്രീ. അപ്പോൾ ആ ശ്രീയുടെ അർത്ഥം മഹാലക്ഷ്മി, കൂടാതെ തന്നെ എന്താണ് സ്ത്രീലിംഗം. അപ്പോൾ അതും എന്തായി പ്രാതിപതിക അർത്ഥമായി. കാരണം അർത്ഥത്തിന് മാറ്റമില്ല. പിന്നെ ജ്ഞാനം എന്ന് പറയുന്നിടത്തോ അറിവ് പ്രാതി. അതുപോലെ തന്നെ നമസ്കലിംഗം, അതിന് മാറ്റമുണ്ടോ? അപ്പോൾ അതും പ്രാതിപതിക അർത്ഥമായി. അപ്പോൾ ആദ്യം പ്രാതിപതിക അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ ഉച്ചൈ എന്ന് പറഞ്ഞ ശബ്ദത്തിന്റെ അർത്ഥം മാത്രം. ഇവിടെ പ്രാതിപതിക അർത്ഥം എന്ന് പറഞ്ഞപ്പോഴോ അർത്ഥവും ലിംഗവും രണ്ടും പ്രാതിപതിക അർത്ഥമായി. ലിംഗം എന്ന് പറയുന്നത് പ്രാതിപതിക അർത്ഥത്തിൽ അന്തർഭവിച്ചു. അപ്പോ ഇത് ഈ പറയുന്ന അഞ്ചെണ്ണവും പ്രാതിപതിക അർത്ഥത്തിന്റെ ഉദാഹരണമാണ്. പക്ഷെ അതിൽ ആദ്യത്തെ രണ്ടും രണ്ടാമത് വരുന്ന മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ആദ്യത്തെ രണ്ടിലും പ്രാതിപതിക അർത്ഥം മാത്രം, അവയവമാണോ അല്ലയോ എന്നുള്ളതല്ല, പ്രാതിപതികത്തിന്റെ അർത്ഥം മാത്രം. പിന്നീട് മൂന്നിലോ പ്രാതിപതികവും ലിംഗവും കൊണ്ട് രണ്ടർത്ഥം വന്ന. പിന്നെ എന്താ പ്രാതിപതിക അർത്ഥമാണ് ഇവിടെ ലിംഗം. രണ്ടാമത്തെ ഉദാഹരണത്തിൽ പ്രാതിപതിക അർത്ഥമാണ് ലിംഗം. ഒന്നാമത്തെ ഉദാഹരണത്തിലോ ലിംഗം പ്രാതിപതിക അർത്ഥമല്ല. അവയത്തിന് ലിംഗമുണ്ടോ? ഇല്ല. ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങളിലും ലിംഗം എന്ന് പറയുന്നത് പ്രാതിപതികാർത്ഥം അല്ല. രണ്ടാമതെന്ന മൂന്ന് ഉദാഹരണങ്ങളിലും പ്രാതിപതികാർത്ഥം എന്ന് പറയുന്നത് ലിംഗവുമാണ്. അതുകൂടാതെ പ്രാതിപതികത്തിന്റെ പ്രസിദ്ധമായ അർത്ഥം എങ്ങനെ ഞാൻ പറഞ്ഞു, തോക്കി കയറി വെടിവെക്കരുത്, മൈഗ്രീൻ വരുത്, ചെറിയ തലവേദന അല്ല. അത് കേട്ടിട്ടുണ്ടോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഉണ്ടായി ഇദ്ദേഹത്തിന് ആചരിക്കല്ല, പിന്നെ കുഴഞ്ഞ് പ്രശ്നം തീർന്നു. നാളെ എന്തായാലും ഇവിടെ വേണം, കൂടുതൽ ചിന്തിക്കാൻ പോരുത്. അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പൊ ഇത്രയും ഈ പറഞ്ഞ കാര്യം മാത്രം മനസ്സിലാക്കുക. ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചോദിക്കാം. പിന്നെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുമ്പ് വരാൻ പോകുന്ന കാര്യമൊന്നും ചോദിക്കരുത്. ഇത്രയും ഈ പറഞ്ഞ കാര്യം ഇത്രയും മനസ്സിലാക്കിയത് തന്നെ വലിയ പുണ്യം എന്ന് ഞാൻ കരുതുന്നു. ചെറിയ പുണ്യമൊന്നുമല്ല, വലിയ പുണ്യം ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലാകത്തുള്ളൂ.